ശാഖിയിൽ ഇനിയുമീറൻ ദലപുടങ്ങളായി മാറുവാനായി. പാടാൻ മറന്നു പോയൊരാ പാട്ടിൻ ചിറകുകളിൽ കയറി ഉയരുകയായി. മോഹിച്ചും ലാളിച്ചും നീ മണ്ണിൻ പൂമഞ്ചത്തിൽ ആവോളം പൂങ്കാറ്റെ ചാടി ഉറങ്ങും. ഉറങ്ങും